ഉപദേശാന്തരവത്. ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്ന ആമ്നാന ഭേദം കൊണ്ട് ശ്രുതി പാഠം, അതിൻ്റെ ഭേദം കൊണ്ട് ആത്മവിദ്യ പലതാകും. അതിന് സിദ്ധാന്തം ആത്മാവേകമായതുകൊണ്ട് ആത്മവിദ്യ പലതല്ല ഒന്നാണ്. അത് തന്നെ അടുത്ത് വീണ്ടും ഉദാഹരണ സഹിതം സമർത്ഥിക്കുന്നു. അതേതുക്തം അനഭ്യുപഗമ്യമാനെ വിദ്യാഭേദി ആമ്നാന ഭേദ അനുപത്തിരി തത്വഹർത്ഥ. ബ്രഹ്മവിദ്യയെ സംബന്ധിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ, സംശയങ്ങൾ രാമ അത് മുഴുവൻ പരിഹരിക്കുകയാണ്. എല്ലാം ശ്രുതിപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരത്തിലൂടെ മനനത്തിലൂടെ, വേറെ വഴിയില്ല, മനനത്തിലൂടെ ഇത് പരിഹരിക്കാൻ പറ്റും. അതിവിടെ പറയും. ഏതുക്തം അനഭ്യുപഗമ്യമാന വിദ്യാഭേദി ആമ്നാനഭേദാനുഭൂതി. ആമ്നാനഭേദം എന്ന് വെച്ചാൽ വേദം പലതായിരിക്കുക എന്നുള്ളതാണ് ആമ്നാനഭേദം. പല വേദഭാഗങ്ങൾ മുമ്പ് പറഞ്ഞല്ലോ, കഹോലൻ ഉഷസ്ഥൻ ഇവരെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. സാക്ഷാത് പരോക്ഷാത്മയാത്മാസർവാന്തരഹസ്രവാനുഭൂ എന്നെല്ലാം പറഞ്ഞു. അവിടെ ചോദ്യത്തിൽ അവരാവർത്തിക്കുന്നതാണ്. അവിടെ ശ്രുതിക്ക് വ്യത്യാസമുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. നാംനാന ഭേദം, ആത്മവിദ്യയും ഭേദം വരണം എന്ന് പറഞ്ഞല്ലോ. അനഭ്യവുമാന വിദ്യാഭേദ അമ്നാന ഭേദ അനുഭവത്തിരുതി തത് പരിഹർത്തവ്യം. അതിന് പരിഹാരം പറയും. ഉച്ചതേ സിദ്ധാന്തം അന്യായം ദോഷ ഉപദേശ അന്തരവതുപത്തെ. മറ്റ് ഉപദേശഭാഗങ്ങളും ശ്രുതി തന്നെ നോക്കണം. അത് വിശദീകരിക്കുന്നത് താണ്ഡിനാം ഉപനിഷതി ഷഷ്ഠേ പ്രഭാഠകേ സാത്മാ തത്വമസി ശ്വേതകേതോ ഇത് നവകൃത്വോ അപി ഉപദേശേന വിദ്യാഭേദോ ഭവതി ഏവമിഹാപി ഭവിഷ്യതി. ശ്രുതി പലതായി കഴിഞ്ഞാൽ വിദ്യ പലതാകുമോ എന്നോ, അങ്ങനെ വരത്തില്ല. അതിന് ചാന്തോക്യമാണ് അവിടെ സാത്മാ തത്വമസി ശ്വേതകേതോ എന്ന് പറയുന്നിടത്ത്. ഓരോ സ്ഥലത്തും പറയുന്ന വേറെ വേറെ കാര്യങ്ങളാണ്, വേറെ വേറെ ദൃഷ്ടാന്തങ്ങൾ, വേറെ വേറെ യുക്തികൾ. ഇവിടെയൊക്കെ ശ്രുതിക്ക് ഭേദമുണ്ട്. അവസാന ഭാഗത്താണ് പറയുന്നത് ഐദതം ഈദം സ്വർവം സാത്മാ തത്വമസി ഈശ്വേതഗേതോ, അവിടെ മാറ്റമുണ്ട്. പക്ഷെ ബാക്കി പറയുന്നിടത്തെല്ലാം വേറെ വേറെ കാര്യങ്ങളാണ് പറയുന്നത്. പറഞ്ഞാലവിടെ സദൈവ സൗമ്യ ഇതമഗ്രാസി യുഗമേ വാദ്യം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെക്കുറിച്ചാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് തത് എന്ന് പറഞ്ഞു. ആ ബ്രഹ്മത്തെയാണ് തശബ്ദം കൊണ്ട് പറഞ്ഞത്. ഇവനിവിടെ എങ്ങനെ തത്വം പലതാകും? തത്വം പലതായില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിദ്യ പലതാകും? അതുകൊണ്ട് ആത്മവിദ്യയ്ക്ക് നാനാരൂപമല്ല, ഏകരൂപം തന്നെ. സ്വാമി ഇവിടെ ആദ്യത്തെ വരിയില് വിദ്യ അഭേദെന്നാണ്, അനഭ്യുപഗമ്യമാണ് വിദ്യ അഭേദെന്നാണ്. വിദ്യാഭേദം അഭേദം എന്നുള്ള അർത്ഥത്തിലല്ലേ വിദ്യ അഭേദെന്നല്ലേ? യദുക്തം അനഭ്യോമമാനേ വിദ്യാഭേദേ. വിദ്യാഭേദം സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ മുമ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നു? അനഭ്യുപഗമ്യമാനേ വിദ്യാഭേദത്തെ സ്വീകരിച്ചേ മതിയാവും. എന്തുകൊണ്ട്? അമ്നാന ഭേദാനുഭൂതി അല്ലെങ്കിൽ ആമനാനം പലതായ ഇതെങ്ങനെ ശരിയാകും? ആമനാന ഭേദത്തിൽ അനുപത്തി വരും, ഐക്തി വരും. എന്തുകൊണ്ട്? വിദ്യാഭേദത്തെ അംഗീകരിച്ചില്ലെന്ന്. അപ്പൊ വിദ്യാഭേദം അതുകൊണ്ട് പറയുന്നു ഇവിടെ ഇഹാവി ഭവിഷ്യതി കഥം ജനവകർത്തോപ്പി ഉപദേശിച്ച വിദ്യാഭേദം എന്ന് ഇവിടെ പലതവണ പലതവണ എന്ന് വെച്ചാൽ കൃത്യമായി 9 തവണ ആവർത്തിച്ചു. ശ്രുതിയിൽ ഭേദം വന്നല്ലോ, പലതരത്തിലല്ലേ ആവർത്തിക്കുന്നു. പക്ഷെ ഇവിടെ വിദ്യാഭേദമില്ല. വീണ്ടും ആ ഏകമായ സത്തിനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. ഇവിടെ ആത്മവിദ്യക്ക് മാറ്റമില്ല. ആത്മവിദ്യ ഉള്ളതല്ല, പക്ഷെ വിദ്യക്ക് മാറ്റം വരും. ഇവിടെ ഇവിടെയാണ് ഉപാസന. ഓ, നിങ്ങൾക്ക് വിവരം വെച്ച് തുടങ്ങി. ഉപാസനയ്ക്ക് അവിടെയുണ്ട്. അവിടെ എന്തുകൊണ്ട് വിദ്യാഭേദം വരുന്നില്ല? അവിടെ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ എല്ലാവരും ഒരു കാര്യം തന്നെ വീണ്ടും പറയുന്നു എന്ന് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഉപക്രമ ഉപസംഹാരാഭ്യാം ഏകാർത്ഥത പറയുന്നു. അവിടെ എന്തുകൊണ്ട് പലതായിക്കൂടാ? ഇനി മന്ത്രങ്ങൾ ആവർത്തിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് പലതായിക്കൂടാ പറയുന്നു? അത് പറ്റില്ലല്ലോ. അത് വൈദികന്മാരെ തന്നെ സ്വീകരിച്ചിട്ടുള്ള ഒരു രീതിയാണ് മികപ്പൂർവ്വ മീമാംസ. ശ്രുതിയിൽ അങ്ങനെ എവിടെയെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ അവിടെ അർത്ഥത്തെ നിർണയിക്കുന്നതിന് വേണ്ടി ഉപക്രമത്തെയും ഉപസംഹാരത്തെയും നോക്കും. ഉപക്രമത്തിലെന്നും പറഞ്ഞു, ഉപക്രമത്തിലെന്ത് പറഞ്ഞോ ഉപസംഹാരത്തിലെന്ത് പറഞ്ഞോ അത് തന്നെ വിഷയം. അതുകൊണ്ടാണ് ഉപക്രമത്തിനും ഉപസംഹാരത്തിനും ഐക രൂപ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്ത വിഷയവും ഒന്ന് തന്നെ, ഒരറിവ് തന്നെ. അതുകൊണ്ടാണ് ഈ പ്രസംഗത്തിലെല്ലാം പണ്ട് ആദ്യം ഒരു ഉപക്രമം പിന്നെ ഒരു ഉപസംഹാരം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നതെല്ലാം ഒരു വിഷയമായിരിക്കണം എന്നാണ്. ഇത് കണ്ടുപിടിച്ചത് വൈദികന്മാരാണ്. അവരാണിങ്ങനെ ഒരു കാര്യം കണ്ടുപിടിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപത്തി തുടങ്ങിയ യുക്തികളെല്ലാം ഉപയോഗിക്കും. ലിംഗങ്ങൾ ഇവിടെ അത് വിശദമായി പറയുന്നില്ല എന്നുള്ളേ ഉള്ളൂ. അതിൻ്റെ എല്ലാത്തിൻ്റെയും ആവശ്യമുണ്ട്. അതെല്ലാം ആവശ്യമായിട്ട് വരുന്നത് ഈ കർമ്മങ്ങൾ ഒന്നാണോ പലതാണോ എന്നൊന്ന് നിർണ്ണയിക്കേണ്ടി വരുന്നിടത്ത്. ഇവിടെ ഉപക്രമവും ഉപസംഹാരവും അഭ്യാസവും മാത്രം മതി. ഇത്രയും കൊണ്ട് തന്നെ നിർണ്ണയിക്കാം ഇവിടുത്തെ വിഷയം ഇന്നതാണോ. ഇവിടെ എന്താണ് ഉപക്രമം? എങ്ങനെയായിരുന്നു? സദൈവേദമഗ്രം. അവസാനം പറയുന്നത് എന്താണ്? സത്വമസ്യേദാത്മ്യം ഇതം സർവം സ ആത്മാ. തച്ചബ്ദം കൊണ്ട് ആ സത്തിനെ തന്നെ പരാമർശിച്ചു. ഇനി കൂടെ വേറെന്താ തെളിവ്? വിട്ടുപോയിട്ടില്ല. നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാട് കയറിയിട്ടില്ല, എങ്ങോട്ടെങ്കിലും പോയിട്ടില്ല. അപ്പോൾ ഇവിടെ വിദ്യ ഒന്ന് തന്നെ. അപ്പോൾ പല യുക്തി വിചാരങ്ങളിലും ഈ പ്രാചീന മീമാംസകർ ഒരുപാട് മുന്നേറിയിട്ടുണ്ടായിരുന്നു. ബൗദ്ധികമായി അവർ ഒരുപാട് യുക്തികൾ, ലൗകിക യുക്തികൾ, വൈദികമായ യുക്തികൾ എല്ലാം ഉപയോഗിച്ചിട്ടാണ് അവർ ഓരോ സ്ഥലത്തും അർത്ഥം നിർണയം ചെയ്തത്. ആ കാര്യത്തിൽ അവർ ഒരുപാട് ചിന്തിച്ചിരുന്നു. ഒരുപക്ഷെ നമ്മളിന്നും അത്രയും ചിന്തിച്ചിരിക്കില്ല. പിന്നെന്താ, അതെന്തിനു വേണ്ടി ഉപയോഗിച്ചെന്നുള്ളതാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത്. പക്ഷെ അവരുപയോഗിച്ച യുക്തി വിചാര രീതി അത് പലതും ഇന്നും നമുക്കറിയാൻ വയ്യാത്തതാണ്. ഭൂയ ഏവ മാ ഭഗവാൻ വിജ്ഞാപയതു ഇതി ച ഏകസ്യൈവ അർത്ഥസ്യ പുനഃപുന പ്രതിപിപാദയിഷ്യത വിവ്യത്വേന ഉപക്ഷേപ. അതാണ് അഭ്യാസം എന്ന് പറഞ്ഞു. വീണ്ടും ചോദിക്കുന്നു, ഭൂയേയ മേ ഭഗവാൻ വിജ്ഞാപയതു, അങ്ങ് വീണ്ടും വീണ്ടും ഇതെന്നെ ഒന്ന് ഉപദേശിച്ചു തന്നാലും എന്നെ ബോധിപ്പിച്ചാലും. അതാണ് വ്യത്യാസം അന്നുള്ളവർ ഇന്നുള്ള നമ്മളും തമ്മിൽ വ്യത്യാസം. നമ്മളോട് ഒരു പറഞ്ഞ കാര്യം ഒരു കൂടെ പറഞ്ഞാൽ പറയും ബോറടിക്കുന്നു, ഇതെന്താ നിർത്താറായില്ലേ, എത്ര കാലമായി തുടങ്ങിയിട്ട്. അവർ ചോദിക്കുന്നതല്ല, വീണ്ടും വീണ്ടും പറയണം, ഭൂയയേ വമേ ഭഗവാൻ വിജ്ഞാവേയു, ഈ കാര്യം വീണ്ടും വീണ്ടും ഞങ്ങളെ ബോധിപ്പിക്കുക. വ്യത്യാസം വന്നില്ല. നമ്മൾ പറയും മടുത്തെന്ന്, അവർ പറയുന്നു വീണ്ടും വീണ്ടും ബോധിപ്പിക്കുക. എന്താ രണ്ടും വലിയ വ്യത്യാസം, ഇത്രയും വലിയ വ്യത്യാസം വന്നു? ജിജ്ഞാസം നമുക്കുണ്ട്. ജിജ്ഞാസ ഉള്ളതുകൊണ്ടല്ലേ നമ്മളെപ്പോഴും വാട്സാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നല്ലേ നമ്മുടെ എല്ലാ വിജ്ഞാനവും വരുന്നു, ഇപ്പോഴും എല്ലാ വിജ്ഞാനവും വരുന്നു അവിടെ നിന്ന്. അവിടെ എന്ത് വരുന്നു അതാണ് വിജ്ഞാനം. ജിജ്ഞാസ ഇല്ലാത്തതുകൊണ്ടാണ് വൈരാഗ്യത്തിന്റെ കാര്യം പറഞ്ഞില്ല ഭാഷ്യകാരൻ, വൈരാഗ്യത്തിന്റെ കാര്യം പറഞ്ഞില്ല അതില്ലാത്ത. അതൊക്കെ ഒരു കാരണമാണ്, പക്ഷെ ഭാഷ്യകാരൻ തന്നെ അടുത്തുകൂടെ പറയും. എന്താണ് അടുത്തു പറയുന്നത്? അപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു, പുനഃപുന പ്രതിപിപാദൈഷിതവ്യം കേട്ടിട്ട് പേടിക്കണ്ട. പദ്ധാതുവാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഏതാണ് കേട്ടിട്ടുണ്ടോ പദ്ധതി? കേട്ടിട്ടില്ല. പദ്ധതവ് കേട്ടിട്ടില്ല. ഗമനാർത്ഥത്തിൽ ഏത് ഗണത്തിലാവുന്നു? ആണോ പദ്യത്തെ എന്ന് പറയുകയാണെങ്കിൽ ഏത് ഗണത്തിലായിരിക്കും? അതില് ണിച്ച് വന്ന്, പിന്നെ സന്ന് വന്ന്, പിന്നെ കൃത്ത് വന്ന് വരുമ്പോ എന്തോരും പോരാത്തതിന് ഒരു പ്രതി കൂടെ ചേർത്തും. പ്രതിപിപാദിതവ്യ പിന്നെ ഒരു ത്വം കൂടെ വന്നു, അത് തദ്ധിതം. ലഘുസിദ്ധാന്ത പദ്യം മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ സംശയവും തീരും, ഏതൊക്കെ പ്രത്യേകങ്ങൾ ഇവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. ധാതുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും വിവരമായി. അപ്പോൾ ഇനി ബാക്കിയുടെ പഠിച്ചാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോ അത് ബോധിപ്പിക്കുന്നതിനുള്ള ആഗ്രഹം അതാണ് പ്രതിപിപാദ ഈശ. നേരിട്ട് അവിടെ ജിജ്ഞാസുവായ ഇവിടെ ആരാണ് കേൾക്കുന്നത്? ശ്വേതകേതുവിനോട് നേരിട്ട് ബോധിപ്പിക്കുന്നതിനുള്ള ആഗ്രഹം, അതാണ് പ്രതിപിപാശ. പിന്നെ അതെന്താണ് പ്രതിപിപാദയിഷിതവ്യം? ശ്രുതി തന്നെ എന്ത് ചെയ്യുന്നു? അത് ബോധിപ്പിക്കേണ്ടതാണെന്ന് ഉറപ്പിക്കുകയാണ്. പിന്നെ ഒരു ത്വം, അതിലെന്ത് വന്നു? അതിനെ ബോധിപ്പിക്കുക എന്നുള്ള ഒരു ഭാവം വന്നു. ആർക്കും ശ്രദ്ധിക്കും. ബാക്കി ഒരാള് ഉപദേശിക്കുന്ന ഒരാള് കേൾക്കുന്ന ഒരാൾ, അതൊക്കെ ഒരു അർത്ഥവാദമെന്ന് പറയും. ശ്രുതിക്ക് അത് ഒരു കർത്തവ്യമായി വന്ന് ശ്രുതി ഇതിനെ ബോധിപ്പിച്ചേ അടങ്ങും ഈ തത്വത്തെ. അങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്നു. എന്ത്? തത്വമസി തത്വമസി എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആവർത്തിക്കുന്നു എന്നുള്ള ആശങ്കാന്തര നിരാകരണീന അസകൃത് ഉപദേശം. ഈ അസകൃത് ഉപദേശം ആവർത്തിച്ചാവർത്തിച്ച് ഉപദേശിക്കുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ശ്രോതാവ് എന്ന് പറയുന്ന ആള് വളരെ ശ്രദ്ധയുള്ള ആളാണ്. അപ്പൊ ശ്രദ്ധയുള്ള ആളാകുമ്പം അയാൾക്ക് ഗ്രഹണം സംഭവിക്കും. ഉപദേശത്തിൽ നിന്ന് ഗ്രഹണം സംഭവിക്കും. എന്നുവെച്ചാൽ എന്തെങ്കിലും കാര്യം ഗ്രഹിക്കാതിരിക്കത്തില്ല, കുറച്ച് ഗ്രഹിക്കും. അപ്പൊ ഗ്രഹണം സംഭവിച്ചു കഴിഞ്ഞാൽ സംശയം സ്വാഭാവികമാണ്. ഏത് തരത്തിലും വരാം. അപ്പോൾ ആ സംശയം വരുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. ചോദ്യം അതുകൊണ്ടാണ് വരുന്നു. സംശയം വന്ന ചോദ്യം വരുന്നു. അപ്പോൾ അവിടെ ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്നു, ഭൂയേ ഏവ മേ ഭഗവാൻ വിജ്ഞാപയതു. വീണ്ടും ഇതിനെ ഒരിക്കൽ കൂടി ബോധിപ്പിക്കണം. അപ്പോൾ അതിശ്രദ്ധ അശ്രദ്ധ ഉണ്ട്, അറിവുണ്ടാകുന്നു, എന്നാൽ പൂർണ്ണമല്ല. അറിവുണ്ടാകുമ്പോൾ സംശയം വരുന്നു, സംശയം വന്നാൽ ചോദ്യവും വരും. അപ്പോൾ അത് വീണ്ടും പല പല പല ഉദാഹരണങ്ങളിലൂടെ, മുമ്പ് പറഞ്ഞതല്ല, പലതരത്തിൽ വിശദീകരിച്ചിട്ട് പറയുന്നു. പറഞ്ഞതിൻ്റെ സാരം ഇത് തന്നെയാണ്, പക്ഷെ ഇനി ഞാൻ വേറെ രീതി പറഞ്ഞുതരാം, വേറെ രീതി പറഞ്ഞുതരാം. അങ്ങനെ ഓരോരോ തരത്തിൽ അതിനെ വിശദീകരിക്കും. അപ്പോൾ ശ്രദ്ധയുള്ളവൻ കേൾക്കുന്ന വിഷയത്തിൽ ശ്രദ്ധയുള്ളവന് സ്വാഭാവിക സംശയമുണ്ടാവും. അപ്പോൾ ഇത് കേൾക്കാൻ നിർബന്ധിതനാകുന്നവൻ, കേൾക്കാൻ താല്പര്യമുള്ളവരും രണ്ട് രണ്ട് കൂട്ടരാണ്. ഈ കേൾക്കാൻ നിർബന്ധിതനായവൻ തല വിരിയെ ശപിച്ചുകൊണ്ട് ഇരുന്ന് കേൾക്കേണ്ടി വന്നുണ്ട്. ഒഴിഞ്ഞു മാറാൻ പറ്റുന്നുണ്ട്. അവനങ്ങനെയാണ് ശ്രദ്ധയുണ്ടാവും. എന്നാൽ അവൻ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാലോ വലിയ അപകടമാണ്. കാരണം ഇവനുണ്ടാകുന്ന വിപരീത ബുദ്ധിയാണ്. പറയുന്ന ഒന്നായിരിക്കും, കേൾക്കുന്ന ഒന്നായിരിക്കും. പറയുന്നവനതുപോലെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവൻ ധരിക്കുന്ന വേറൊരു കാര്യമാണ്. ഭാഗ്യവശാൽ അന്ന് കേൾക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആണോ? എണ്ണം കൊടുന്തോടും ഇത് പെശകാവും. എണ്ണം കുറഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും നല്ലത്. അപ്പോൾ എണ്ണം കുറഞ്ഞിരുന്ന ശ്രദ്ധയുള്ളവർ, താല്പര്യമുള്ളവർ മാത്രം ഇരിക്കും. എണ്ണം കൂടി കഴിഞ്ഞാൽ എല്ലാ അലവലാദികളും വരും. അല്ല, ഞാൻ ഇവിടെ ഉദ്ദേശിച്ച് പറയുന്നതല്ല. ആ വാക്കിന് നിങ്ങൾ ഏർപ്പിടിക്കരുത്. ഒരു പൊതു നിയമം പറയാണ്. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞു. പെട്ടെന്ന് ഞാൻ തിരുത്തിയത്. ഉദ്ദേശിച്ചത് ഇതാണ്. ആർക്കാണോ ശ്രദ്ധയുള്ളത്, ആ ശ്രദ്ധയുള്ളവർ അത് കേൾക്കും. കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് അതിന് പല ദോഷങ്ങളുണ്ട്, പരിമിതികളുണ്ട്. മനസ്സിലാക്കിയാൽ സംശയം വരും, സംശയം എന്ന ചോദ്യം വരും. വീണ്ടും അത് പറയും. കാരണം ഈ ആത്മവിദ്യയുടെ രീതി അതാണ്. അതിൻ്റെ അപ്പൊ ഈ രീതിയിലെ ഇത് മനസ്സിലാക്കാൻ പറ്റും, വേറെ വഴിയൊന്നുമില്ല. ഭാഷകാരൻ പറയും, ചില സ്ഥലങ്ങളിലൊക്കെ ഇത് പറയുമ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ രീതിയിലാണ് സ്വീകരിക്കും. ഇത് വിശദീകരിക്കുക, ഇതാണ് കുറേ കാലമായിട്ട് എൻ്റെ പണി. പല സ്ഥലങ്ങളിലാണെന്നേ ഉള്ളൂ. തൊഴിലിതാണ്. അതുകൊണ്ട് പലയിടത്തുനിന്നും പലതരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതാണിതിൻ്റെ രീതി എന്നുള്ള അറിയാം. ശ്രദ്ധയുണ്ടെങ്കിൽ മനസ്സിലാവും, മനസ്സിലാവും. ചോദ്യം അപ്പോൾ ചിലയിടത്ത് ഇത് പറയുമ്പോൾ കേൾക്കുന്നവർ ശ്രമിക്കുന്നത് ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ നിർത്താൻ പറ്റും? അപ്പം നിർത്താൻ എന്താ വഴി? അപ്പം ക്ഷണിച്ചു വരുത്തി പറയാൻ പറഞ്ഞിട്ട് നിർത്താൻ പറയുന്ന മോശം. അത് ഒരു ഔചിത്യം ഇല്ലല്ലോ. അതുകൊണ്ട് അവർ പറയുന്ന എന്താണോ പറയട്ടെ, പറഞ്ഞു പറഞ്ഞു പോട്ടെ. പക്ഷെ നിങ്ങൾ ചോദ്യമൊന്നും ചോദിക്കരുത്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തോരും വീണ്ടും പറയും. അപ്പോൾ ചോദ്യമൊന്ന് ചോദിക്കായിരുന്നു കഴിഞ്ഞാൽ ക്രമേണ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു മടുത്ത് ഇതങ്ങ് നിർത്തും. നമ്മൾ രക്ഷപ്പെട്ടു. ഇങ്ങനെയും ചില സ്ഥലത്തുണ്ട്. പലതരത്തിലാണ് സ്വീകരിക്കുന്നത്. പക്ഷേ സംശയമുണ്ടെങ്കിൽ ചോദ്യം വരും. പിന്നെ വേറൊരു കാര്യം, അങ്ങനെയൊക്കെ പ്രതീക്ഷയെടുത്ത് ഞാൻ നിർത്തിയിട്ടില്ല. കാരണം ഈ സാറുമാർക്ക് ഒരു കുഴപ്പമുണ്ട്. പഠിപ്പിച്ചവർക്കും അവർക്ക് മതി വരത്തില്ല. ചോദിച്ചാലും ചോദിച്ചെങ്കിലും അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതും ഒരു രോഗമാണ്. അതുകൊണ്ട് ചോദിക്കാതിരുന്നത് നിർത്തുമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. സ്വയം എന്തായാലും നിർത്തത്തില്ല, ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതിന് വാസന എന്ന് പറയും. അങ്ങനെ നിർത്താൻ പറ്റത്തില്ല. ഭാഷകാരൻ ഇവിടെ പറയുന്നു, കേൾക്കുന്നവന് സംശയം ഉണ്ടാവും, കുറെ മനസ്സിലായ, പൂർണ്ണമായും മനസ്സിലായ പിന്നെ സംശയം ഉണ്ടാവത്തില്ല. അതാണ് ഇവിടെ ആവർത്തിച്ചതിന്റെ കാരണം. ഭാഷകാരൻ പറയുന്നതാണ്, ഞാൻ നേരത്തെ ചോദിച്ചത് എന്തുകൊണ്ട് ആവർത്തിക്കുന്നു, സംശയമുള്ളതുകൊണ്ട്. ശ്രോതാക്കൾക്ക് സംശയമുണ്ടെങ്കിൽ അവർ ചോദിക്കുകയും ചെയ്യുന്നു, ആവർത്തിക്കണം. കേൾക്കാൻ എന്തിനാ ഭയക്കുന്നു, ചോദിക്കാൻ എന്തിനാ ഭയക്കുന്നു? പിന്നെ ഭയക്കുന്ന ഇതുകൊണ്ടാണ് അപ്രിയമായ സത്യങ്ങൾ കേൾക്കേണ്ടി വരുമ്പം ഭയക്കും. സത്യമാണ് എന്നുള്ളതുകൊണ്ട് അപ്രിയമാണെങ്കിലും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് ശ്രോതാക്കൾ. പ്രിയം മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ അതിൻ്റെ ഒരു ഗുണം ഇതാണ്, കേൾക്കാൻ ഒരാളെ ഉള്ളൂ. പത്ത് പേരുണ്ടെങ്കിൽ പ്രശ്നമായി അടിയിലവത്താൻ. ഒരാളായതുകൊണ്ട് അയാൾ ശരിയായ ജിജ്ഞാസയുള്ള ആളായിരുന്നു, ഉപദേശിച്ചു. അതുകൊണ്ട് 9 തവണ ആവർത്തിച്ചു. ഇത് ശ്രുതിയിൽ ഒരിടത്തും ഇങ്ങനെ കാണത്തില്ല. ഇത്രയും തവണ ആവർത്തിക്കുന്നു. ഇവിടെ ബൃഹദാരണ്യത്തിന്റെ ഉദാഹരണം പറയുന്നിടത്തേണ്ട ഒരാളല്ല രണ്ടുപേരാ ചോദ്യ ഭർത്താക്കൾ. ഒരാൾ അവിടെ ഓരോരുത്തരും ചോദ്യം ചോദിച്ച് മനസ്സിലാക്കി പിന്തിരിയാ ചെയ്യുന്നു. ഇവിടെ അങ്ങനെ തന്നെ ഒരാൾ തന്നെ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സ്വാമി സഹനാഭവതുവിൽ നവ് എന്ന് ദ്വിവചനം പറയാനുള്ള കാരണം ഒരു ഗുരു ഒരു ശിഷ്യന് കൊടുക്കുക എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെയാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ടല്ലേ. അപ്പൊ ഈ പിപ്പലാദിനെ വേറെന്നുണ്ട്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഓരോന്നും പറയുന്നിടത്ത് നല്ല സന്ദർഭം മനസ്സിലാക്കും. അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേദ പാരമ്പര്യത്തിലാണ് അത് പറയുന്നത്. എന്നുവെച്ചാൽ ഗുരു ഉച്ചരിക്കുന്നു, ശിഷ്യനത് കേൾക്കുന്നു. അപ്പോൾ സ്വാധ്യായത്തിൻ്റെ സന്ദർഭത്തിൽ അത് പറയുന്നു. അപ്പോൾ സ്വാധ്യായത്തിൽ അത് അങ്ങനെയാണ് പോകുന്നത്. കാരണം എന്താണോ, വേദം ചൊല്ലിക്കൊടുക്കുന്നവന് പ്രമാദം സംഭവിക്കാൻ പാടില്ല. അവിടുത്തെ സ്വരത്തിലൊന്നും ഉദാത്ത അനുദാത്ത സ്വരതാദി അത് ശ്രദ്ധിച്ചാണോ ഈ അഞ്ചാം ക്ലാസ്സുകാരനെ ഏഴാം ക്ലാസ്സുകാരനെയൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ സ്വരഭേദങ്ങളൊന്നും വരാതെ കൃത്യമായി പ്രമാദം സംഭവിക്കാതെ അത് ചൊല്ലിക്കൊടുക്കണം. കേവലം ആത്മവിദ്യയുടെ പ്രകടനത്തിലല്ല, വേദത്തിൻ്റെ പ്രകടനത്തിലാണ്. അത് കർമ്മമായാലും ശരി, ജ്ഞാനകാന്ഡമായാലും ശരി, സ്വാധ്യായത്തിൻ്റെ സന്ദർഭത്തിലും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വന്നത്. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ വന്നു. എല്ലാം സ്വാധ്യായത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഉപനിഷത്ത് ഭാഗത്ത് വരുമ്പോൾ, അതിൻ്റെ അർത്ഥവിചാരത്തിന് വേണ്ടി വരുമ്പോൾ അവിടെയും അത് പ്രയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പ്രധാനമായും വരുന്ന അത് സ്വാധ്യായത്തിൻ്റെ ഭാഗമാണ്. അത് ചൊല്ലിക്കൊടുക്കുന്നയാളും ശ്രദ്ധിക്കണം, അയാൾക്കും തെറ്റ് വരാൻ പാടില്ല. അധ്യയനം ചെയ്യുന്ന ബാലനാണ്, ബാലന്മാരാണ് അധ്യയനം ചെയ്യുന്നത്, അവർക്കും പിശക് വരാൻ പാടില്ല. അതാണ് അങ്ങനെ തുടക്കം. പിന്നെ അത് അദ്വൈതത്തെ വ്യാഖ്യാനിക്കുന്നിടത്തും അർത്ഥവിചാരം ചെയ്യുന്നിടത്തും അർത്ഥബോധത്തിനും പിശക് വരരുത് എന്നുള്ള രീതിയിൽ അത് പിന്നെ ഉപയോഗിച്ചു. അപ്പൊ ഒരു സമൂഹത്തിനെയാണ് പഠിപ്പിക്കണമെങ്കിലും ശിഷ്യനും ഗുരുവും എന്നുള്ള നിലയ്ക്കാണ് രണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. ശിഷ്യനെയാണല്ലോ പ്രാധാന്യം. അവിടെ ഈ സ്വാധ്യായം എന്ന് പറയുന്നത്, വേദാധ്യയനം എന്ന് പറയുന്നത് ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, കുറേയധികം പേരിരുന്ന് ചൊല്ലുന്നു. അങ്ങനെ അപ്പോൾ ശ്രോതാക്കളെല്ലാം ഒരു ഭാഗത്തെടുത്ത്, ഉപദേശിക്കുന്നതാണ് വേറൊരു ഭാഗത്തെടുത്ത്. ഒരു ഗണം എന്നുള്ള നിലയിൽ ഒന്നായിട്ട് എടുത്തു അല്ലേ ശ്രോതാക്കളെ, ഒരു ഗണം എന്നുള്ള നിലയിൽ ഒന്ന്. ആ ശ്രോതാക്കളെല്ലാം ഒന്ന്. അവിടെ ചൊല്ലിക്കൊടുക്കാൻ ഒരാളല്ലേയാണ്, കേൾക്കാൻ പലരുണ്ടായിരിക്കും, അവരെല്ലാം ഒന്ന്. അങ്ങനെ എടുത്തു. അത് സ്വാഭാവികമായി തന്നെ വന്ന മറ്റ് മന്ത്രങ്ങളെ പോലെ തന്നെ സ്വാഭാവികമായി വന്ന ഒരു രീതിയാണ്. അതിൻ്റെ ഒരു തുടക്കം, അവസാനം പൂർണ്ണമത എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ഇതന്നെ മംഗളകരമായ ഒരു തുടക്കം, മംഗളകരമായ അവസാനം. അർത്ഥവിചാരത്തിലേക്ക് വരുമ്പം വേറെയായി. അല്ല, ഞാൻ പറയുന്നത് എന്താണോ, ഒരാൾ ഒരാൾക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. താല്പര്യം സമയത്തിൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഗുരുവും ഒരു ശിഷ്യനുമായിട്ടാണെന്നുള്ളൊരു എഡ്യൂക്കേഷൻ സൈക്കോളജി ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അല്ല, അത് ഞാൻ പറയുന്നത്, ഇവിടെ ഞാൻ പറഞ്ഞത് ആ സന്ദർഭത്തിൽ എന്താണോ, അല്ല ഒരാൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കാവൂ, പലർക്കും ഉപദേശിക്കാം. പക്ഷെ ഇത് ഒരാളെന്ന് ഉദ്ദേശിക്കുന്നത് 100 പേരുണ്ടായിരുന്നാലും 1000 പേരുണ്ടായിരുന്നാലും ശരി, ഓരോ മനസ്സിലുമാണ് സംഗതി ഫലവത്താകേണ്ടത്. ഓരോ മനസ്സിൽ, രണ്ടു മനസ്സിൽ കൂട്ടിക്കെട്ടി രണ്ടുപേരെയും കൂടെ ചേർത്ത് ഒരു ബോധം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓരോ ജീവനിലും ബോധം ഉണ്ടാവണം പ്രത്യേകമായിട്ട്. ഓരോരുത്തരും ബോധം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നവന് ബോധം ഉണ്ടാക്കാതിരിക്കും. അത് വ്യക്തിനിഷ്ഠമാണ്, മറ്റു സാധനങ്ങൾ വിതരണം ചെയ്യുന്ന പോലെയല്ല. ദുരിതാശ്വാസ ക്യാമ്പ് പോലെയല്ല ഇത്. എല്ലാവർക്കും ഡ്രസ് കൊടുക്കുക, അപ്പൊ എല്ലാവർക്കും തുല്യമായി വേണം. അങ്ങനെയുള്ളതൊന്നും ഇവിടെ നടക്കത്തില്ല. ഇവിടെ വ്യക്തിനിഷ്ഠമാണ്. ആയിരം പേർ ഉപദേശിച്ചാലും ബോധിക്കുന്നത് അവന്റെ യോഗ്യതയ്ക്കനുസരിച്ചിട്ട് ഉണ്ടെങ്കിലും ബോധിക്കില്ലെങ്കിൽ ബോധിക്കത്തില്ല. അത്യന്തികം അതുകൊണ്ട് എപ്പോഴും ആത്മവിദ്യ എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്. വ്യക്തികൾ ഭിന്നമായിരിക്കുന്നുണ്ട്, ബോധിക്കുന്നത് വ്യക്തിക്കനുസരിച്ചിട്ടാണ്. അതുദ്ദേശിച്ചാ പറഞ്ഞു, അല്ല പലർക്കും ഉപദേശിക്കാൻ പാടില്ല എന്നുള്ളത്. ചില കാര്യങ്ങൾ കേൾക്കുമ്പം മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് ചിന്തിച്ചുകൂടെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അതാണ് ഈ വ്യത്യാസം. പഴയകാലത്ത് പറഞ്ഞു എന്താണ്, ഇതം തേ നാ തപസ്കാര നാ ഭക്തായ കഥാചന. ഇത് തപസ്സുള്ളവനെ പറഞ്ഞു കൊടുക്കാവും, ഭക്തിയില്ലാത്തവനോട് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞത് ആ വ്യക്തിനിഷ്ഠമായ യോഗ്യതയെ കണക്കിലെടുത്തുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താ, അവനെ അത് ശരിയായ പ്രയോജനം അവിടെ വരുന്നുണ്ട്, ശരിയായ പ്രയോജനം. പക്ഷെ ഭാഷകാരൻ തന്നെ വ്യാഖ്യാനിച്ചപ്പോൾ എന്ത് പറഞ്ഞു, അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് മുഴുവൻ ഉപദേശിച്ചു. അപ്പോൾ ഒരാൾക്കാണ് ഉപദേശിച്ചത്, ലോകത്തിന് മുഴുവൻ ഉപദേശിക്കാം. ദുഗ്ധ ഗോപാല നന്ദന പാർത്ഥോ മത്സ എന്ന് പറയുന്നൊരു ആശയമാണ് പറയുന്നത്. ഇതൊന്നും മറന്നിട്ടല്ല ഞാൻ പറഞ്ഞു എന്ന് തിരിച്ചുള്ളു. അപ്പോ പാല് കറന്നെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗപ്പെടണം എന്നുള്ളതാണ്. പിന്നെ ഫലത്തിന്റെ ദൃഷ്ടി പറയുമ്പോഴാണ്, അത് യോഗ്യതയുള്ളവനിൽ മാത്രമേ മുഖ്യമായ ഫലത്തെ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഉപദേശം എല്ലാവർക്കും ആകാം. ഏറ്റവും യോഗ്യനായവന് പാത്രം എന്ന് പറയുന്നത് യോഗ്യത, പാത്രത്വം എന്ന യോഗ്യതയാണ്. അവിടെ ഫലം ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ള ഉദ്ദേശമാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് സംശയം വരുന്നത് കൊണ്ടാണ് ആവർത്തി, അതാണ് ഭാഷകാരൻ പറയുന്നത്. സംശയം വരുന്നത് ഗ്രഹിക്കുന്നുകൊണ്ടാണ്. അതുകൊണ്ട് അസകൃത് ഉപദേശം ആവർത്തിച്ച് ആവർത്തിച്ച് ഉപദേശിക്കുന്നത് യുക്തം തന്നെയാണ്. ഏവമിഹാവി പ്രശ്നരൂപ ഭേദ അതോ അന്യതാർത്ഥം ഇതിജ പരിസമാപ്തി അവിശേഷ ഉപക്രമ ഉപസംഹാരോ തവദേകാർത്ഥ വിഷയോ ദൃശ്യേതേ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയും എന്താണ്, ഉഷസ്തനും കഹോലനും എല്ലാം ചോദിക്കുന്ന ചോദ്യം ഒന്ന് തന്നെ. അവസാനം പറയുന്നു എന്താണ്, അതോ അന്യ അർത്ഥം, ഈ പറയുന്ന തത്വം ഒഴികെ ബാക്കിയുള്ളതെല്ലാം മായ മരീചി കൽപ്പം ഭാഷകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. അത് മരു മരീചിക പോലെയാണ്, അതിന് സദൃശ്യമാണ്. സത്യമല്ല ഈ തത്വം, മാത്രമേ സത്യമായിട്ടുള്ളൂ. അർത്ഥത്തിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അസത്യമാണെന്നാണ് വ്യാഖ്യാനിച്ചത്. അർത്ഥത്തിനെങ്ങനെ അസത്യമെന്ന് ഉള്ള അർത്ഥം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാണ്ഡിത്യം കൊണ്ട് സാധിക്കാമെന്നുള്ള കാര്യം എളുപ്പമല്ല. അത് ശബ്ദാർത്ഥം തുച്ഛമെന്നല്ലേ, ശബ്ദാർത്ഥം തുച്ഛമെന്നല്ലേ അർത്ഥം. അങ്ങനെ ഒരർത്ഥം കിട്ടാനൊക്കെ പ്രയാസമാണ് ആർത്ഥം എന്ന് പറഞ്ഞു. പിന്നെ വ്യാഖ്യാനിച്ചെടുക്കാം, ശരിപ്പെടുത്താം. വ്യാകരണം കയ്യിലുണ്ടെങ്കിൽ എന്തും വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താം എന്നുള്ളതേ ഉള്ളൂ. ആർത്തി എന്ന് പറയുന്നതിന് ദുരാഗ്രഹം നിർത്തമുണ്ട്. ഹൃതം എന്ന് പറയുന്നതിന് സത്യമൊന്നുണ്ട്. ആർത്തം അതുമായിട്ട് ബന്ധപ്പെട്ട് വരാം. പലതരത്തിലർത്ഥം പറയാം, പക്ഷെ അസത്യം എന്നുള്ള അർത്ഥമാണ് ഭാഷകാരൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് മായാ മരീചി പോലെ, മരുമരീചിക പോലെയാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ ഭാഗത്തെ ഭാഷ്യം. വളരെ പ്രാധാന്യമുള്ളതാണ് ഉപനിഷത്തിൻ്റെ ഈ ഭാഗം എടുത്ത് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ പണ്ട് നമ്മൾ ചർച്ച ചെയ്ത് കേട്ടു നോക്കണം. ഇഹാവി പ്രശ്നരൂപ അഭേദ അത്വന്യതാർത്ഥം ഇതി ച പരിസമാപ്തി അവിശേഷ. പരിസമാപ്തിയിൽ എല്ലായിടത്തും പറയുന്നത് എന്താണ്? ഇത് മാത്രമേ സത്യമായിട്ടുള്ളൂ. വക്രമ ഉപസംഹാരവും വക്രമ ഉപസംഹാരവും എന്താണ് തൈവത് ഏകാർത്ഥ ദൃശ്യത, ഒരേ ഒരു അർത്ഥത്തെയാണ് കാണിക്കുന്നത്, ഒരേ ഒരു തത്വത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഏകമായ തത്വത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണത്? ഏദൈവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ ഇത് ദിരിയെ പ്രശ്നേയകാരം പ്രവിചന പൂർവ പ്രശ്നഗതമേവ അർത്ഥം ഉത്തരത്ര അനുകൃഷ്യമാണെന്ന് ദൃശ്യം. അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നിടത്ത് യദേവ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ അതേ അപരോക്ഷമായ ബ്രഹ്മം എന്ന് വീണ്ടും ചോദ്യം ചോദിക്കുന്നവർ അതിനെ ആവർത്തിക്കുന്നുണ്ട്. ദ്വിതീയ പ്രശ്നെ രണ്ടാമത്തെ പ്രശ്നത്തിൽ ഏവകാരം പ്രയോഗിച്ചാനഹ ഏവ ശബ്ദം പ്രയോഗിക്കും. കാരണം ആദ്യം ഒരാൾ ചോദ്യം ചോദിക്കുന്നു, മറ്റൊരാൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ ചോദ്യത്തെ സംബന്ധിച്ചാണ് എനിക്കും ചോദിക്കാനുള്ളത്. അതേ അപരോക്ഷ ബ്രഹ്മത്തെക്കുറിച്ചാണ് പ്രയോഗിക്കുന്ന പൂർവ്വ പ്രശ്നഗതം ഏവാർത്ഥം ഉത്തരത്തിൽ അനുകൃഷ്യമാണ് ദർശി. പൂർവ്വ പ്രശ്നത്തിൽ വന്ന അയവശബ്ദം പ്രയോഗിച്ചിട്ടുണ്ടോ? അതിലൂടെ പൂർവത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പൂർവ പ്രശ്നഗതം ഏവ അർത്ഥം ഉത്തരത്ര അതുതന്നെയാണ് വീണ്ടും പറയുന്നത്. അതിനുവേണ്ടി ഏവശബ്ദം പ്രയോഗിച്ചു. അനുകർഷണം എന്ന് പറയുന്നതാണ് മുമ്പ് പറഞ്ഞ അതേ കാര്യത്തെ വീണ്ടും പറയുക, അതിനുവേണ്ടി ഏവശബ്ദം പ്രയോഗിക്കും. അപ്പം ഈ പ്രകടനത്തിൽ ഒരേ ഒരു ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഭിക്ഷാചര്യം ചരന്തി കഴിഞ്ഞു പറയുന്നു ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. ഭിക്ഷാചര്യത്തെ കുറിച്ച് അവിടെ ചർച്ച ചെയ്ത് ഓർമ്മയുണ്ടോ ആർക്കും? പുത്രേഷനായ ലോകേഷനായ അശ്ചവിദ്ധായ ഭിക്ഷാചര്യം ചരന്തി. ഇത് ആണ് ഈ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അവസ്ഥ അതാണ്, ഭിക്ഷാടനമാണ് എന്ന് പറഞ്ഞു. ഇതിന്റെ ഭാഷ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഭാഷ്യകാരൻ സന്യാസത്തെ കുറിച്ച് വളരെ നിരൂപണം ചെയ്ത് വിശദമായി നിരൂപണം ചെയ്ത ഒരു സന്ദർഭമാണ്. എന്താണ് സന്യാസി, എന്താണ് സന്യാസം എന്നുള്ള കാര്യം. സന്യാസവും ഭിക്ഷാചര്യവുമായിട്ട് എന്താ ബന്ധം? അതും അവിടെ വിശദമായി ചർച്ച ചെയ്തു. സന്യാസവും യജ്ഞോപവീതവും തമ്മിൽ എന്താ ബന്ധം? എന്താണ് സന്യാസവും യജ്ഞോപവീതവും തമ്മിലുള്ള ബന്ധം? കർമ്മങ്ങളെ ത്യജിക്കുവാൻ വേണ്ടി യജ്ഞവിധവിധം ഉപേക്ഷിക്കും. കർമ്മകാന്ഡത്തെ ത്യജിക്കാനുള്ള കർമ്മകാന്ഡത്തിന്റെ ലിംഗമായ യജ്ഞോപവീതത്തെ ത്യജിക്കുന്നു. പിന്നെ കർമ്മകാന്ഡത്തിന് അധികാരി അല്ലാതാകുന്നു. ശരി, അത്രേ പറഞ്ഞുള്ളൂ. വേറെ എന്തെങ്കിലും പറഞ്ഞു? അന്ന് കേട്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ പറഞ്ഞ ശരിയെന്ന്. പിന്നെ അത് വിധിയല്ല എന്ന് പറഞ്ഞോടെ. ഏത്? ഈ സന്യാസിനുള്ള വിധിയല്ല. അവിടെ പറഞ്ഞ കാര്യം പിന്നെ ബ്രാഹ്മണന് മാത്രമേ അധികാരമുള്ളൂ. അവിടെ പറയുന്ന കാര്യം ബ്രാഹ്മണന് മാത്രമേ അധികാരമുള്ളൂ. അതും അവിടെ പറഞ്ഞു. ഇല്ലാത്ത കാര്യം പറയും. ആവശ്യമില്ലാതെ ഒരാളെ കുറ്റം പറയരുത്. അത് പറയുന്ന സന്ദർഭത്തിൽ നമ്മളത് നമ്മൾ കുറ്റം പറയുന്നത് മനഃപൂർവ്വം പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ മനഃപൂർവ്വം പറയാറില്ല. പറഞ്ഞു വിചാരിക്കുന്ന എനിക്കെന്തോ മനഃപൂർവ്വം പറഞ്ഞേ തീരുമെന്നാണ്. അങ്ങനെ മനഃപൂർവ്വം സന്ദർഭം വരുമ്പോഴാണ് പറയുന്നത്. ഇല്ലാത്ത സന്ദർഭത്തിൽ അതൊന്നും പറയാൻ പാടില്ല. സന്ദർഭം എന്നാ വിടത്തുമില്ല. അത് നിങ്ങൾ പറയുന്ന ലക്ഷണം കാണുന്നില്ല. അതായത് അവിടെ പ്രധാനം പറയുന്ന രണ്ട് തരത്തിലുള്ള സന്യാസം. അടയാളങ്ങളൊന്നും ഇല്ലാത്ത സന്യാസം, അലിംഗ സന്യാസം, അതാണ് യേഷണാത്യാഗ രൂപത്തിലുള്ള സന്യാസം. അവിടെ സന്യാസിക്ക് ഒരു അടയാളമില്ല. ചോദിക്കും അത് ഭിക്ഷാടനമോ? ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി ഭിക്ഷാടനമാകാം. അത് അധിഷ്ഠത്തെ ഉണ്ടാക്കുന്ന ഒന്നല്ല. പ്രതിപത്തി കർമ്മം പോലെ യാഗത്തിൽ പ്രതിപത്തി കർമ്മങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസ്ഥിക്കുകൾ ഇതൊക്കെ ഈ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൊതു കടിക്കും, ഈച്ച കടിക്കും, കാട്ടിലല്ലേ ഇതൊക്കെ ചെയ്യും. ചൊറിയും, ചൊറിയേണ്ടി വരും. ചൊറിയേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചൊറിയണം? ഇതിന്റെ ഇടയ്ക്കുള്ള ചൊറിച്ചിലാണ്, ഒരു സാധാരണ ചൊറിച്ചിട്ടുണ്ട്. അതിനും വേദത്തുണ്ട്. കൃഷ്ണവിഷാണം, കൃഷ്ണ മൃഗത്തിന്റെ കൊമ്പ് അടുത്ത് വച്ചേക്കും, അതെടുത്ത് ഇങ്ങനെ ചൊറിയണം. അപ്പൊ എല്ലാം അവിടെ വിധി അനുസരിച്ചാണ് നടക്കുന്നത്, വേദവിധി അനുസരിച്ച്. അല്ല, വെറുതെ അവിടെ ഇവിടെ ഇട്ട് മാന്തി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. യാഗത്തിന് വൈകുണ്യം വരും, വിധിയിൽ എന്തെങ്കിലും ഇത് വെച്ച്. അതുകൊണ്ട് ഗണപതി ഹോമൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാന്തരും പോയി, ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഈ വൈദിക കർമ്മങ്ങൾക്കെല്ലാം ഉണ്ട് ഈ എന്താണ്, നമ്മൾ സാറിന് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചൊറിയും, ഇങ്ങനെ പിടിക്കും, ഇതൊക്കെ ഇതൊന്നും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാടില്ല. മറ്റൊരിടത്ത് ഈ അർപ്പണം കൊണ്ട് ചൊറിയുന്നു പറയുന്നുണ്ടല്ലോ. ഈ അർപ്പണം ചെയ്യുന്ന ഫ്രുക്ക് കൊണ്ട് ചൊറിയുന്നു ഒരു സ്ഥലത്ത് പറയുന്നില്ലേ? അത് അതിനെ കുറിച്ച് അവിടെ പറയുന്നു. അങ്ങനെ ചൊറിയുന്നതിന് എന്തെങ്കിലും വിധിയുണ്ടെങ്കിൽ, നിസർക്ക് കൊണ്ട് ചൊറിയാൻ വേദത്തിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം, വിധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം, എന്തും ചെയ്യാം. അല്ലാതെ ഇങ്ങനെയുള്ള ഒരു ചപല പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല കർമ്മം ചെയ്യുന്ന സമയത്ത്. പക്ഷെ നമ്മൾ സാറിന് അത് ശ്രദ്ധിക്കാറില്ലല്ലോ, എവിടെയെങ്കിലും ചൊറിഞ്ഞാൽ നമ്മളെ ചൊറിയും. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. മനുഷ്യ സഹജമായ സ്വഭാവമാണ്, അത് പാടില്ല എന്നാണ്. അപ്പോൾ ചൊറിയേണ്ടി വന്നാൽ ഈ സാധനം കൊണ്ട് ചൊറിയണം. അപ്പോൾ അതും വേദത്തിൽ ഉപയോഗിച്ച സാധനമാണ്. അപ്പോൾ അതിനൊരു വിധിയുണ്ട്. അവസാനം ഇതിനെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുക, അതിനാണ് പ്രതിപത്തി കർമ്മം. അതിന് പ്രത്യേകിച്ച് അത് ഇഷ്ടമൊന്നുമില്ല. കാരണം ഇത് കർമ്മം പൂർത്തിയായതിനു ശേഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഭക്ഷണമുണ്ട്, അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് അതിനൊന്നും കർമ്മം പൂർത്തിയായതിന് ശേഷം ചെയ്യുമ്പോൾ അധിഷ്ഠം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് ചെയ്യുന്നതിനൊന്നും ഫലമില്ല. അതുപോലെയുള്ള വിക്ഷാടനം അതൊക്കെ ഭാഷകാരോട് പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിഷ്ടമൊന്നും ഇല്ല. ഓ, സന്യാസേഷണ ത്യാഗമാണ്. പിന്നെ വേറൊന്നുകൂടെ ഉണ്ട്. എന്താണ്? യജ്ഞോപവീതമൊക്കെ ധരിച്ചുകൊണ്ടുള്ള സന്യാസം. അതുകൊണ്ട് അത് ബ്രഹ്മലോകാദിപ്രാപ്തി സാധനം. എന്നുവെച്ചാൽ ബ്രഹ്മലോകാദിപ്രാപ്തിക്ക് വേണ്ടി ഉപാസനകൾ അനുഷ്ഠിക്കുന്നവനും സന്യാസമാകാം. അവനെന്താ ചെയ്യുന്ന? ഉപാസനകളാണ്. ഉപാസനയൊക്കെ ചെയ്യുമ്പോൾ അവനും അത് സലിംഗ സന്യാസം. അടയാളങ്ങളുണ്ട്, അവനെ കണ്ടാൽ തിരിച്ചറിയാം. അവനിങ്ങനെ ബ്രഹ്മലോകപ്രാപ്തിക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഉപാസനകളൊക്കെ ചെയ്യുന്നവനാണ് എന്ന് പറയും. അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം നിയമപൂർവമായി ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു സന്യാസത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പക്ഷെ അത് മുഖ്യമായ സന്യാസമല്ല. എന്തുകൊണ്ട്? അവിടെ തത്വജ്ഞാനമില്ല. തത്വജ്ഞാനം വന്നു കഴിഞ്ഞാൽ അവിടെ ഏഷണ പോയി. പക്ഷെ ഇവിടെ അവൻ ഏഷണയുണ്ട്. എന്തുകൊണ്ട്? അവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഏഷണയുണ്ട്. അതുകൊണ്ട് ഏഷണാത്യാഗ രൂപത്തിലുള്ള സന്യാസം അവിടെ ഇല്ല. അപ്പൊ ഇന്നത്തെ സന്യാസം എന്നൊക്കെ പറയുമ്പോൾ ആ കൂട്ടത്തിൽ നോക്കപ്പെടുത്താം. ഇത് സന്യാസം എന്ന് പറയുമ്പം ആരും ഇന്നാരും ബ്രഹ്മലോകത്തിന് വേണ്ടിയൊന്നും ആരും ബ്രഹ്മലോകപ്രാപ്തിക്ക് വേണ്ടിയൊന്നും ആരും സലിംഗ സന്യാസം, അടയാളത്തോടുകൂടിയ സന്യാസം ഉണ്ടാക്കാറില്ല. പിന്നെ എന്തിനാ സന്യാസം എന്ന് പറയുന്നത്? ഒരാശ്രമം ഉണ്ടാക്കുക, 10 ഭക്തന്മാരെ ഉണ്ടാക്കുക, കുറച്ച് കാശുണ്ടാക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്യാസം എന്ന് പറയുന്നതിനും ഭാഷകാരൻ പറഞ്ഞു സലിംഗ സന്യാസം. ഇന്നത്തെ സന്യാസമാണ്. അല്ലാതെ യക്ഷണാത്രയ രൂപത്തിലുള്ള സന്യാസമല്ല. അതിലാണെങ്കിൽ പിന്നെ ഭിക്ഷാടനം മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ഗീത അവിടെ തന്നെ ചർച്ച ചെയ്യുന്നത്. സന്യാസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഉപാസനയാണ്. അത് ഉപാസനയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ അത് സ്വീകരിക്കാൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഭാഷ്യകാരനും പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ അതല്ല, ഇതൊക്കെ നടപ്പിലുണ്ടോ ഇല്ലയോ, ഇതൊക്കെ സാധ്യമാണോ അല്ലയോ, പ്രായോഗികമാണോ അല്ലയോ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തെങ്കിലും വേഷം കെട്ടുമ്പോൾ ഇതെന്തിനാണ് ഈ വേഷം കെട്ടിയിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്നാ നല്ലത്. അത് വേണമല്ലോ. വേഷം കെട്ടുന്നത് ആടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേഷം കെട്ടിയിട്ട് ഏത് വേഷമാണ് ആടേണ്ടതെന്ന് അറിയുന്നില്ലെങ്കിൽ അതാകെ ബോറായി. അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയുന്നു. അല്ലാതെ സന്യാസി അങ്ങനെയാകണം, ഇങ്ങനെയാകണം, അങ്ങനെ പാടില്ല എന്നും ഞാൻ പറയാൻ വിധിക്കാൻ ഞാൻ ആരും. ഭാഷകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടയാളങ്ങളോടുകൂടി സന്യാസത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഉപാസന. അത് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു വിശേഷത. മറ്റു ഭാഗങ്ങളിൽ അതങ്ങനെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ യജ്ഞോപവീതവും ശിഖിയൊക്കെ ത്യജിക്കാതിരിക്കുക, ത്യജിച്ചാൽ തന്നെ വീണ്ടും അത് സൂക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെ പഴയ കാലത്ത് ഭാഷകാരന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. സ്മൃതികളിലും മറ്റും പറഞ്ഞിരിക്കുന്നു. ദണ്ട് പിടിക്കുക, വടി പിടിക്കുക, വടി പിടിച്ച സന്യാസം, അതൊക്കെ ഇതാണ്. ഇവിടെ അടയാളമുണ്ട്. വടി എന്ന് പറയുന്നത് എന്താണ്? സന്യാസത്തിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ അതല്ല ഭാഷകാരൻ പറയുന്ന പരിവ്രാജക സന്യാസം. പരിവ്രജനമെന്ന് പറയുമ്പം വടി വടിക്കുക, അതൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി. കുറേ സന്യാസിമാർ ഈ ഭാഷയൊക്കെ പഠിക്കുന്നവർ നടന്ന സംഭവമാണ്. ഇങ്ങനെ നോക്കിപ്പോ ശങ്കരാചാര്യ കയ്യിലും വടി. ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത് എന്താണോ? പരിവ്രാജ്യ സന്യാസത്തെക്കുറിച്ചാണ്, അലിംഗ സന്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ശങ്കരാചാര്യ ഈ വടി വരും? അപ്പോ ശങ്കരാചാര്യ നീ ഉപാസകനാണോ? ഇതൊരു സംശയമാണ്. ഇന്നത്തെ തലമുറ പഠിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരും. അവസാനം അവർ നോക്കിയപ്പോ ഒരു തരത്തിൽ ശങ്കരാചാര്യ കൈ വടി പിടിപ്പിക്കാൻ പറ്റത്തില്ല, എല്ലാ പടങ്ങളിലും പ്രതിമകളിലും എല്ലാം ഇതുണ്ട്. അപ്പൊ കുറച്ചുപേര് തീരുമാനിച്ച ഈ വടി മാറ്റാം. എന്നോടും ഇതിൻ്റെ ഇടയ്ക്ക് യാദൃശ്ചികമായിട്ടാണ് ചെറിയ വിഷയം ചേർച്ച് എന്നോടും ഇതിനെ കുറിച്ച്, അതുകൊണ്ടാണ് ഞാനിത് മനസ്സിലായത്. എന്താ അഭിപ്രായം? എന്റെ സ്വഭാവം നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഞാൻ പറഞ്ഞു ശങ്കരാചാര്യ പറയുന്ന സന്യാസം പരിവ്രജന സന്യാസമാണ് വേണ്ടെങ്കിൽ വടി പിടിപ്പിക്കാൻ പാടില്ല, വടി പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇക്കാര്യത്തിൽ എന്നെക്കാളും വലിയ ആൾക്കാർ, മണ്ഡലേശ്വരന്മാർ എന്നൊക്കെ പറയുന്നു വലിയ ആൾക്കാർ, അവർക്ക് തന്നെ ഈ അഭിപ്രായം പറഞ്ഞു. അതാണ് ശരി. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി ഒരു വടിയില്ലാത്ത ശങ്കരാചാര്യർ അവരുടെ തങ്ങ് പ്രതിഷ്ഠിച്ചു. അവരുടെ ഇതനുസരിച്ച് അപ്പോൾ അതാണ് ശരിയായ പരിവ്രജന സന്യാസം. നോക്കണം, ഇത് വലിയ സന്യാസിമാർ വലിയ വലിയ പൊസിഷനുകളിൽ ഇരിക്കുന്ന, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം കൂടി ചേർന്ന് തീരുമാനിച്ചാണ് വടിയില്ലാത്ത ശങ്കരാചാര്യർ. പ്രശ്നം തുടങ്ങിയില്ലേ ആചാര സംരക്ഷകര്? അവിടെയേ എത്തി. ആചാര സംരക്ഷകർ ചാടി വീണ്, അവർ പറഞ്ഞത് പറ്റത്തില്ല, വടിയില്ലാത്ത ഒരു ശങ്കരാചാര്യ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി വടിയില്ലാത്ത ശങ്കരാചാര്യ കാണാനും പാടില്ല, പ്രശ്നമായി. ചുരുക്കം പറഞ്ഞ അവസാനം ഈ മണ്ഡലേശ്വരന്മാരെല്ലാവരും കൂടെ ഒരു വടിയെടുത്ത് ശങ്കരാചാര്യരുടെ കയ്യിലും കൊടുത്ത് പ്രശ്നം പരിഹരിച്ച് ആചാരം തന്നെ സംരക്ഷിച്ച് തിരിച്ചു വന്ന് വടി ഏതിൽ നിന്നാണോ വടി എടുത്തു മാറ്റിയത് തിരിച്ചവിടെ വടി വന്നു. കോടതി പോയില്ലെന്നുള്ളതേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒത്തു വന്നു. കഥയല്ല, ഈ അടുത്ത കാലത്ത് ഒരു കൂടിയാൽ 10 വർഷത്തിന് മുമ്പ് കാണുന്ന ഒരു ഭയങ്കര സംഭവമാണ് വടക്കേ ഇന്ത്യയിൽ. അപ്പോ ആചാര സംരക്ഷകർ അങ്ങനെയാണ്, അവരൊരിക്കലും വിട്ടുകൊടുക്കത്തില്ല. അപ്പോ ഞാൻ പിന്നെ അവരുടെ അടുത്ത് ചോദിച്ചു, എന്തായാലും നിങ്ങൾ തീരുമാനിച്ച് വടികളെ നിങ്ങൾക്കതിനെ കുറച്ച് തന്നാൽ പോരെ, നിങ്ങൾ ഭാഷയൊക്കെ പ്രമാണം അനുസരിച്ചല്ലേ ചെയ്തത്? എന്നോടൊരു അഭിപ്രായം ചോദിച്ചതല്ല, എനിക്കതിന് വലിയ റോളൊന്നും. പലരും ചോദിച്ച കൂട്ടത്തിൽ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചത് നിങ്ങൾക്കതിൽ എന്തുകൊണ്ട് ഉറച്ചിരിക്കാൻ പറ്റിയില്ല? അവരെന്താ മറുപടി പറഞ്ഞെന്നറിയാം? എന്താണ്? എന്നോട് പറഞ്ഞ മറുപടിയാണ്, ഒരു സന്യാസി എന്നോട് പറഞ്ഞ മറുപടിയാണ്, എന്തായിരിക്കും പറഞ്ഞത്? വടി തിരിച്ചു പിടിപ്പിച്ചതിന്? അതെ, അത് തന്നെ പറഞ്ഞത്. പക്ഷെ ഈ ഭാഷയല്ല, ഇത് കുറച്ച് മര്യാദയുള്ള ഭാഷ. എന്നോട് പറഞ്ഞു, ഒന്ന് ഭൂരിപക്ഷം, ഭൂരിപക്ഷം ആ ഭാഗത്താണ്, രണ്ടാമത് കുണ്ടായുസ്, രണ്ടുകൂടെ ഒരു ഭാഗത്ത് ചേർന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോ നോർത്ത് ഇന്ത്യയിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇവിടെ പിന്നെ ഇതൊന്നും നിങ്ങളാരും ഇതുവരെ അറിഞ്ഞതുകൂടിയില്ലല്ലോ ഈ വിഷയം. ഇപ്പം ഇവിടെയുള്ളവർക്ക് പിന്നെ ഇതൊരു പ്രശ്നമായിരുന്നു, പക്ഷെ അവിടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. സ്വാമി ഭൂരിപക്ഷവും ഗുണ്ടായുസും വന്നപ്പോൾ ഞങ്ങളതങ്ങ് ഉപേക്ഷിച്ച് വടി തിരിച്ചു കൊടുത്ത് പ്രശ്നം തീർന്നു. ഇപ്പം ശങ്കരാചാര്യ വടിയും പിടിച്ചോണ്ട് തന്നെ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഒരു തമാശ ഇന്നത്തെ കാലത്ത്. അപ്പം ഞാൻ ചോദിച്ചു, അത് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിനോട്. ആചാരങ്ങളൊക്കെ നമുക്കൊന്ന് പരിഷ്കരിച്ചുകൂടി? ആചാരം വേണ്ടെന്ന് പറയുന്നില്ല, കാലാനുസൃതമായ പരിഷ്കാരം ആയിക്കൂടെ. പണ്ടങ്ങനെയായിരുന്നു ശങ്കരാചാര്യർക്കുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ചു വടി വേണ്ട, വടി വെച്ചു, അതൊന്ന് പരിഷ്കരിച്ചാലെന്താ മിണ്ടരുത്, തല്ല് കിട്ടും. ഞങ്ങള് പേടിച്ചാണിത് വടി മാറ്റിയത്, പരിഷ്കരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, തല്ല് കിട്ടും. ഭൂരിപക്ഷം അവർക്കാണ്, മിണ്ടാതിരിക്കുക. പിന്നെ അതേ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു ശങ്കരാചാര്യരുടെ പടം ഞാൻ ഒരാളെ കൊണ്ട് വരപ്പിച്ച് ചെറുതായിട്ട് ഒരു സ്കെച്ച്, ഇപ്പം ഈ കമ്പ്യൂട്ടറിൽ വരയ്ക്കാമല്ലോ വളരെ സിമ്പിളായിട്ട്, അതിൽ വടിയങ്ങ് മാറ്റി, എന്നിട്ട് ഞാൻ പാരായണം ചെന്ന് പുസ്തകത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. എന്തിന്, വേറെ ആരും കാണാതിരിക്കും. എന്നുവെച്ചാൽ ആശയം കൊണ്ട് ഞാൻ വിട്ടിട്ടില്ല, പക്ഷെ ബാഹ്യമായി ഇതേ പറ്റും. അപ്പം ഇത് നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞാണ്, ഇന്ന് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്, നിങ്ങളുടെ ബുദ്ധി ആവശ്യമില്ലാത്തവരതൊക്കെ പോകും. അടുത്ത കാലത്ത് നടന്നൊരു സംഭവമാണ്. അപ്പോ പക്ഷെ ശങ്കരാചാര്യർ എന്തുകൊണ്ട് ഇവരിങ്ങനെ ചിന്തിച്ചു, പണ്ഡിതന്മാരാണ്. ശങ്കരാചാര്യർ വ്യക്തമായും പറഞ്ഞിരിക്കുന്നു എന്താണ് ശരിക്കുള്ള സന്യാസം, മേഷണാത്രയ രൂപത്തിലുള്ള സന്യാസം. അലിംഗമാണ്, യാതൊരു തരത്തിലുള്ള അടയാളങ്ങളും ഇവിടെ പാടില്ല. ഇയാള് സന്യാസിയാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു അടയാളവും പാടില്ല. അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല, മറ്റുള്ളവർ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും വേണമെന്നവിടെ ഇല്ല. പക്ഷേ മറിച്ച് മറ്റൊന്നുണ്ടെന്നാണ്, സലിംഗ സന്യാസോട് യജ്ഞോപവീതം വേണമെങ്കിലും ആകാം, പിന്നെ ദണ്ഡ് പോലെയുള്ള ഏകദണ്ഡം, ത്രിദണ്ഡം ഇങ്ങനെയൊക്കെയുള്ള പല ഇടപാടുകളുണ്ട്. അദ്വൈതികളുടെ ഏകദണ്ഡം ഒരു പടി, ശങ്കരാചാര്യരുടെ കൈ കണ്ടിട്ടുണ്ട്. ദ്വൈതികളെന്ന് പറഞ്ഞാൽ ത്രിദണ്ഡം, മൂന്ന് പടി കൂട്ടിക്കെട്ടിയിട്ടാണ്. ഇതൊക്കെ പട്ടിയടിക്കാൻ വെച്ചിരിക്കുന്നതല്ല, ഒരാചാരമാണത്. ഇങ്ങനെ പിടിച്ചിരിക്കുന്നു എന്താ. പക്ഷേ ഈ വടക്കേന്ത്യയിൽ ഇവിടുന്ന് ഈ മലയാളികൾ പോവും, ഋഷികേശി ഹരിദ്വാറിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു പിടിപാടുമില്ല. ഇവിടുന്ന് റേഷൻ കട നടത്തി പൊളിഞ്ഞു പോയതാ സന്യാസം. അവിടെ ചെന്നിട്ട് ഇവരിങ്ങനെ സന്യാസികളും ചിലരുടെയൊക്കെ കയ്യിലൊരു വടി. അപ്പം ഇവരും ഇവിടുത്തെ സ്വഭാവം അനുസരിച്ച് നല്ല കുറുകൊടി കൈപിടി പിടിച്ചുകൊണ്ട് കിടക്കും. ദണ്ഡ സന്യാസം പലരെയും കണ്ടിട്ടുണ്ട്. മലയാളിയാവേണ്ട ചിലയിടത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ഇത് ദണ്ഡ്? എന്തിനാ സന്യാസത്തിന് ഇതും വേണം, സ്വാമിക്ക് അറിയത്തില്ലേ? കഥയല്ല, സന്യാസത്തിന് ഇതും ആവശ്യമാണ്. കാരണം ഈ ദണ്ഡ് പിടിച്ചവർക്ക് അവിടെ പ്രത്യേക ഭിക്ഷ, പ്രത്യേക സ്ഥാനം, ഇവിടെ ചെന്ന് ഞാൻ അവിടുന്ന് വരുന്ന ഇരിപ്പിടം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പാവങ്ങൾ ഈ ദണ്ഡ് പിടിക്കുന്നത്. പക്ഷെ ഇതും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവർ ഓടിക്കും. ഇങ്ങനെ പല തമാശകളും ഉണ്ട്, പക്ഷെ അതൊക്കെ വാസ്തവമാണ്. അതുകൊണ്ട് ഈ പ്രധാനമായ സന്യാസത്തിൻ്റെ വ്യത്യാസം, അതും ഈ ഭാഗത്തിൽ ഭാഷകാരൻ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതെടുത്ത് വായിച്ചു നോക്കുക, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടിവിടെ ഭാഷകാരൻ പറയുന്നത് എന്താണ്, ഇവിടെ വിദ്യേകത്വമാണോ?